പ്രപഞ്ച നാച്ചുറൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു നാച്ചുറൽ പ്രോബ്ലം ഓഫ് ഹ്യൂമൻ. നല്ലവനായ ദേവേരിക്ക് വയനാട് ദുരന്തം പോലെയുള്ള ദുരന്തങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ള ഒരുപാട് മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ആദ്യമ ഭാഗം തന്നെ ഇതിന്റെയൊക്കെ കാരണം എല്ലാ ദുരിതങ്ങൾക്കും അടിസ്ഥാന കാരണം ആദവും അമ്മയും ഇളക്കപ്പെട്ട കനി ഭക്ഷിച്ചാണ്. ദൈവം അവരെ ശപിച്ചു അനുസരണയില്ലാത്ത അവർ ഭൂമിയിലേക്ക് വന്ന് അതോടെ അവരുടെ സന്തതി പരമ്പരകളിലെല്ലാം ആ ശാപവും പാപവും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. എന്ത് ദുരന്തമായാലും ഇതാണ് അവരുടെ ഉത്തരം. പക്ഷെ അത് ആ ബൈബിളിലെ ഉത്പത്തി പുസ്തകം അവിടെ എഴുതിയിരിക്കുന്നതനുസരിച്ച് അങ്ങനെയാണ്, അതവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്, എല്ലാ ദുരന്തവും സംഭവിക്കുന്നത്. പ്രകൃതി ദുരന്തമായാലും ശരി, വ്യക്തികളിൽ സംഭവിക്കുന്ന മനുഷ്യരെ സംഭവിക്കുന്ന ദുരന്തമായാലും ശരി, എല്ലാം അതിന്റെ മൂലകാരണം ആദിമ പാപവും അതവിടെ ദൈവം ഏതൻ തോട്ടത്തെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു മരം നട്ട് അതിൻ്റെ ഒരു കായം ഉണ്ടായിരുന്നു, അത് അവരോട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അവർ ഇവര് ഭക്ഷിച്ചു. അപ്പോൾ അവർക്ക് നാണക്കേടുണ്ടായി, പല വ്യത്യാസങ്ങളും വന്നു. ദൈവം അവരെ കാണാൻ വന്നപ്പോഴത്തേക്ക് അവരെ ഒളിച്ചിരിക്കുന്നു, എന്താ കാര്യം, നിങ്ങൾ എന്ത് ചെയ്തു ഭക്ഷിച്ചു, എന്തുകൊണ്ട് സാത്താൻ പറഞ്ഞിട്ടാണ് ഭക്ഷിച്ചു, ശപിച്ചു, സാത്താൻ പ്രലോഭിപ്പിച്ചു. സാത്താനെ കുറിച്ച് പറയുന്നത് സാത്താനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ്. എന്നാലും പുതിയ ക്രിസ്ത്യൻ തിയോളജിസ്റ്റാണ് തോമസ് അക്കമ്പീസ്. അല്ല, അക്കമ്പീസ് അല്ല, തോമസ് അക്കമ്പീസ് വേറെ വേറൊരാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചത്, ഞാൻ മുമ്പ് അയാളുടെ പേര് പറഞ്ഞു. പുള്ളി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പേര് പെട്ടെന്ന് മറന്നു. ഈ നല്ലൊരു മാലാഖയായിരുന്നു, ദൈവത്തിന്റെ നല്ലൊരു മാലാഖയായിരുന്നു. പക്ഷേ ഇയാള് പതുക്കെ ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കുറെ പേരെ സംഘടിപ്പിച്ച് ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ. പറയുന്നത് അതീ പറയുന്നത് കേൾക്കും. അപ്പൊ ഈ മാലാഖ എന്ത് ചെയ്തു, ദൈവത്തെ ചോദ്യം ചെയ്തു. അപ്പോ ദൈവത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദ്യം ചെയ്യുക മാത്രമല്ല, കുറെ പേര് സംഘടിപ്പിക്കുകയും ചെയ്തു. കുറെ മാലാഖ. അപ്പൊ ദൈവം എന്ത് ചെയ്തു, ശപിച്ചു ഈ മാലാഖയെ ശപിച്ചു. അപ്പൊ മാലാഖ പറഞ്ഞു, നിന്റെ ശിക്ഷയെ മുഴുവൻ ഞാൻ പിശകാം. ഈ സാത്താൻ ഒന്ന് സാത്താൻ തുടങ്ങി എന്നെ ശപിച്ചില്ലേ, അപ്പോ നിന്റെ സൃഷ്ടികളെയൊക്കെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത്, ആദവിനെ അവയം സൃഷ്ടിച്ചത്. അപ്പം ഇയാൾ എന്ത് ചെയ്ത്, സാത്താൻ പണിയും തുടങ്ങി. പറഞ്ഞതുപോലെ ഇതവരുടെ കഥയാണ്, കഥ, നമ്മുടെ പുരാണങ്ങൾ പോലെ ഒരു കഥ. അത് കഥയെ സംബന്ധിച്ചിത്രേ ഉള്ളൂ. എന്താണോ ഈ കഥയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒന്നുകിൽ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കും. അത്രയേ. അതുകൊണ്ടാണ് പറയുന്നത് കഥയുടെ ചോദ്യമില്ല. ബ്രഹ്മാവ് ഈ ലോകത്തെ സൃഷ്ടിച്ചോ എന്ന് പറയുന്നത് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. വേറെ ഏതെന്ത് ചെയ്യാനോ? ഒരു കഥയാണ്, അല്ലെങ്കിൽ കഥയായിട്ട് മനസ്സിലാക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? അത് വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ട്. മനസ്സിലാവും. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കി നമുക്കത് വലിയ തെറ്റിദ്ധാരണയുണ്ട്. ക്രിസ്തീയ ചിന്തകന്മാരും നമ്മുടെ ഹിന്ദു ആചാര്യന്മാരും എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ മതം, നമ്മുടെ വേദം, പുരാണങ്ങൾ, സ്മൃതികൾ, അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ, ഇതിനൊക്കെ അവർ നിരന്തരം വിമർശിക്കുന്നുണ്ട്. അവരും വിമർശിക്കുന്നുണ്ട്, നമ്മളും ആചാര്യന്മാരെല്ലാം വിമർശിക്കും. ഒരാളുടെ സിദ്ധാന്തത്തെ വേറാളും വിമർശിക്കും. വിമർശനമെന്ന് പറയുമ്പോൾ ചോദ്യ ഉത്തരവാണ്. അപ്പൊ ആ അത്തരത്തിലുള്ള ചോദ്യ ഉത്തരങ്ങളെ മതങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. നിഷേധിക്കുന്ന എന്തിനാണ്? നിന്ദ, അധിക്ഷേപം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കിത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. വ്യക്തികളെ സംബന്ധിച്ചാലും ശരി, ആശയങ്ങളെ സംബന്ധിച്ചാലും ശരി, ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാലും, വിമർശനം വേറെയാണ്, നിന്ദ വേറെയാണ്, അധിക്ഷേപം വേറെയാണ് എന്നുള്ള തിരിച്ചറിവ് നോക്കി. ലോകത്ത് ആർക്കും ആരെ വേണോ വിമർശിക്കാം, ദൈവത്തെ പോണോ വേണമെങ്കിൽ വിമർശിക്കാം. അപ്പൊ വിമർശനത്തിൽ എന്ത് വേണം? വിമർശനം എങ്ങനെയായിരിക്കണം? വിമർശനം എങ്ങനെയായിരിക്കും? അത് റീസണബിൾ ആയിരിക്കും. വിമർശനം നമുക്ക് വിമർശിക്കാനുള്ള വക നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ അതിനകത്ത് എന്ത് വരില്ല, എന്ത് പാടില്ല? വ്യക്തി അധിക്ഷേപം പാടില്ല, നിന്ദ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. മതങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് തന്നെ എന്താണ്, നിങ്ങൾക്ക് വിമർശനമാകാം. പ്രധാനമന്ത്രി വിമർശിക്കാം, പ്രസിഡന്റിനെയും വിമർശിക്കാം, മതത്തെയും വിമർശിക്കാം. പക്ഷെ എന്ത് പാടില്ല? മതനിന്ദയാണ് കുറ്റം. ബ്ലാസ്ഫെമി എന്ന് പറയും, അത് മതനിന്ദയാണ്, അതൊരു കുറ്റമാണ്. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ മതനിന്ദ എന്ന് പറയുന്നത് ജനങ്ങളെ തന്നെ വിചാരണ ചെയ്ത് ചുട്ടുകൊല്ലുകയോ അടിച്ചുകൊല്ലുകയോ ചെയ്യും. ഇന്ത്യയിലാണെങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിത 299 അനുസരിച്ച് നിങ്ങളെ വിചാരണ ചെയ്യും. 2 വർഷത്തെ തടവുള്ളൂ, കൂടുതലൊന്നും. 2000 രൂപ പഴയ നമ്മൾക്ക് ആരെയും എന്താണ് നിന്ദിക്കാനുള്ള യാതൊരു റൈറ്റും നമുക്കില്ല. വിമർശനം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോ ഈ വിമർശനവും നിന്ദയും തമ്മിൽ വ്യത്യാസം വരുന്നത് എന്താണ്? നമ്മൾ നിന്ദയാണെങ്കിൽ മറു വ്യക്തിക്ക് മാനസികമായ ഒരുപാട് ദുഃഖമുണ്ടാകും. വിമർശനമാണെങ്കിൽ അത് പ്രശ്നമില്ല. കാര്യകാരണ സഹിതമാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ തന്നെ ദോഷങ്ങളുണ്ട്, ഗുണമുണ്ട്, അതിന് വ്യക്തി അധിക്ഷേപമില്ല എന്ന് നമുക്ക് തിരിച്ചറിയത്തില്ല. നമ്മൾ വലിയ ദേവന്മാരായിട്ട് ആരെയും നിന്ദിക്കും, അധിക്ഷേപിക്കും. ഇപ്പൊ പരസ്യമായിട്ട് അവരെ വേദനിപ്പിക്കും. അങ്ങനെ അവിടെയാണ് എന്തിനു പോകുന്ന ആൾക്കാർ, മാനനഷ്ടത്തിന് പോകും, വ്യക്തിഹത്യ നടത്തും. അത് നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്തെ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാൽ, കാരണം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്കതിനുള്ള റൈറ്റ് ഇല്ല, നമുക്ക് റൈറ്റ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പൊ അവിടെ എന്തുവരും, മാനനഷ്ടത്തിന് പോകും. അങ്ങനെ മാനനഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ സാറിന് ഇത് മാപ്പ് പറഞ്ഞാൽ വിടും. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയാണെന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിടാറുണ്ട് സാറിന്. അതിനൊന്നും സാറിന് ഇത് ശിക്ഷിക്കാറില്ല, കാരണം ഇത് അതൊക്കെ എന്താണ് ഹ്യൂമൻ എറർ ആയിട്ടാണ് വരുന്നത്, മനുഷ്യന് തെറ്റുകൾ പറ്റും എന്ന് കരുതി വെറുതെ വിടുകയാണ്. പക്ഷെ ചെയ്യാൻ പാടില്ല, നമ്മളിതിനുള്ള സാഹസമൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ട്? നമുക്കിതിനെ കുറിച്ച് ഇതിന്റെ ഒന്നും വ്യത്യാസമില്ല. നമ്മള് എന്താണ്, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിലെ നിയമങ്ങൾ എന്തെന്നോ അതിനെ നമ്മൾ അനുസരിക്കണമെന്നോ ഒന്നും നമുക്ക് ബോധമില്ല. ഒരു സ്വാമി എന്നോട് പരാതി പറഞ്ഞു, വേറൊരു സ്വാമി പുള്ളിയെ നിരന്തരം വ്യക്തിഹത്യ നടത്തുന്നു, അധിക്ഷേപിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണ, തെറ്റാണ് അത് ചെയ്യുന്നത്, പക്ഷെ ചെയ്യുന്നതാണ് ബോധമില്ല. പുള്ളി വിചാരിക്കുന്ന വിമർശിക്കുന്നു, വിമർശനമല്ല വിമർശനം എന്ന് വെച്ചാൽ എന്താണ്, അത് സഹിക്കബിളാണ് എന്ന് വെച്ചാൽ മനസ്സിലായി. നമുക്ക് സഹിക്കാത്ത കാര്യങ്ങളാണ്. അതന്നെ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷം വിമർശിക്കുന്നില്ലേ, തിരിച്ചു വിമർശിക്കുന്നില്ലേ, അവർ പരസ്പരം കാണുമ്പോഴോ കെട്ടിപ്പിടിക്കുന്നില്ലേ, അതാണ് വിമർശനത്തിന്റെ ഒരു. അവർ പരസ്പരം കാണുമ്പോൾ അവർ പരസ്പരം കെട്ടിപ്പിടിക്കാൻ കഴിയുന്നുള്ളത് വിമർശനമാണ്, രാഷ്ട്രീയ വിമർശനമാണ്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമാകും. അപ്പൊ അത് നിയമപരമായി ഇതുണ്ട്. അതുപോലെ തന്നെ മതനിന്ദ, നമ്മുടെ രാജ്യത്ത് മതനിന്ദ, ബ്ലാസ്ഫമി എന്ന് പറയുന്ന ഒരു കുറ്റമില്ലെങ്കിലും നമ്മൾ മതത്തെ നിന്ദിച്ചാൽ ആ പേരുപയോഗിക്കുന്നില്ല, നമുക്ക് എതിരെ ക്രിമിനൽ കുറ്റമാണ്. നമുക്കെതിരായി കേസ് നടത്തുന്ന സർക്കാരായിരുന്നു വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അവരുടെ വിശ്വാസം അതാണ്, എന്താണ് ആദിമ പാവം. അതുകൊണ്ട് എല്ലാവരും എന്ത് ദുരന്തം വന്നാലും അത് തന്നെയാണ്. പിന്നെ വേറൊന്നും കൂടെയുണ്ട് ക്രിസ്ത്യന്റെ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം. ഇവിടുത്തെ ഓരോ മനുഷ്യനും, എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെതായ ഒരു പ്ലാനുണ്ട്, എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച്. ദൈവം ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് ആർക്കും, ഓരോ മനുഷ്യരും. അപ്പോ നാളെ എന്ത് സംഭവിക്കുന്നു, അടുത്തെന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല, കാരണം ദൈവത്തിന്റെ പ്ലാൻ നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ ചോയ്സ്. നമുക്ക് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്, ആരുടെ വിശ്വാസം അനുസരിച്ച്. വായും പൊളിച്ചിരിക്കുന്ന ബോധമില്ലാതെ ഞാനത് ആരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോ ക്രിസ്ത്യാനികളെ വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസം എന്താണ്. ആ പ്ലാൻ മനുഷ്യനറിയാൻ പറ്റില്ല. അപ്പൊ നാളെ എന്ത് വരുമെന്നും അറിയാൻ പറ്റില്ല. ഭാവി അതൊക്കെ ദൈവത്തിന്റെ പ്ലാനാണ്. ദൈവത്തിന്റെ പ്ലാൻ മനുഷ്യനറിയാൻ പറ്റില്ല. ദൈവത്തിന് സ്വയം ഫ്രീ വില്ല് കൊടുത്തു, എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കും. പിന്നെ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? നിരന്തരം പ്രാർത്ഥിക്കുക. അതാണ് ഈ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു, പള്ളിയിലായാലും പുറത്തായാലും എവിടെയായാലും അവരെന്ത് ചെയ്യുന്നു, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിലായാലും പ്രാർത്ഥന. ശരിക്കും ഈ മറ്റുള്ള നമ്മുടെ നാട്ടിലും മറ്റുമൊക്കെ ഈ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വന്നത് ക്രിസ്ത്യാനികളുടെ സ്വാധീനം കൊണ്ടാണ്. എന്നുവെച്ചാൽ ഇതുപോലെ വ്യാപകമായി മുമ്പ് പ്രാർത്ഥിച്ചില്ല എന്നല്ല, പ്രാർത്ഥനയൊക്കെ മുമ്പുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മുമ്പേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും വ്യക്തിനിഷ്ഠമാണ് പ്രാർത്ഥന. കൂടുതലും ഗ്രൂപ്പ് പ്രാർത്ഥനയുണ്ട്, എന്നാലും ആൾക്കാർ അത് ഉപയോഗിക്കുന്നപ്പോഴും വ്യക്തിനിഷ്ഠമായിട്ടാണ്. എന്നുവെച്ചാൽ ഒരാൾ ഒരു ഗ്രൂപ്പ് പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, ആൾക്കാരെന്ത് ചെയ്യും, അവരുടെ മുറി കയറി മുറി അടച്ചിരുന്ന് പ്രാർത്ഥന. അതൊക്കെ ഒറ്റയ്ക്ക് രഹസ്യമായി ചെയ്യേണ്ടതാണെന്നുള്ളൊരു ധാരണയാണ് നമുക്ക് മുമ്പ് ഉണ്ടായത്. ക്രിസ്ത്യാനികളാണ് എന്ത് ചെയ്തത്, ആൾക്കാരെ എല്ലാം കൂട്ടി നിർത്തി പ്രാർത്ഥന തുടങ്ങി. കാരണം അത് അവരുടെ സിദ്ധാന്തമാണ്. ദൈവത്തിന്റെ എന്താണ് അതുണ്ട്, അത് അത് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ താല്പര്യത്തിലാണ്. നിങ്ങൾ കൂട്ടായി പ്രാർത്ഥിക്കണമെന്നും പറയുന്നു, അല്ല ആറിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ്. എന്നുവെച്ചാ അതന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അന്നത്തെ ഈ യഹൂദ പുരോഹിതന്മാരെല്ലാം അവർക്ക് ഹിപ്പോക്രസി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആത്മീയ നാട്യം, അവരെന്ത് ചെയ്യും, ആൾക്കാരൊക്കെ വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കും. അതിനെ ക്രിസ്തു വളരെ ശക്തമായി വിമർശിച്ചു. നീ നിന്റെ അധരം കൊണ്ട് ദൈവത്തെ സേവിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നകന്നിരിക്കുകയും ചെയ്യും. ഓരോ കാലഘട്ടത്തിലും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നോക്കി പറയുന്നതാണ്. അധരം കൊണ്ട് ദൈവത്തെ സേവിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഹൃദയത്തിൽ ദൈവമില്ല. അത് പലപ്പോഴും ഒരു ചടങ്ങായി ചെയ്യുന്നതും പലപ്പോഴും ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്നു. അതിന് അങ്ങനെയുള്ള സമൂഹ പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് പറഞ്ഞത്, എന്ത്, നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ ആത്മീയ സാധനം നിങ്ങളുടെ സ്വകാര്യതയായിരിക്കണം. അത് പറഞ്ഞതാണ്. പിന്നെ കൂട്ടായി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ എന്തായാലും എന്ത് ചെയ്തു, അപ്പൊ അവരെന്ത് ചെയ്തു, ആൾക്കാരൊക്കെ ഓരോ സ്ഥലത്തും പോയി ആൾക്കാരെ സംഘടിപ്പിച്ച് കൂട്ടായ പ്രാർത്ഥനകൾ നടത്താൻ തുടങ്ങി. കണ്ടാണ് നമ്മളുമൊക്കെ ആൾക്കാരെ സംഘടിപ്പിച്ച് സമൂഹ പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അത്തരം പരിപാടികളൊക്കെ ഇവിടെ വളരെ വിരളമായിരുന്നു, തീരെ ഇല്ല എന്നല്ല, കുറവായിരുന്നു. നമ്മുടെ ഈ ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ ഈ ക്രിസ്ത്യ മതം ക്രിസ്ത്യ വിശ്വാസമൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്, വളരെയധികം. അതുകൊണ്ടാണ് നമുക്കൊരു മാറ്റം വന്നത്. അത് വിവേകാനന്ദ സ്വാമിക്ക് അത് തുറന്ന് അംഗീകരിക്കുന്നുണ്ട്, അവരെ കണ്ട് പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ പഠിക്കും എന്നൊക്കെ വിവേകാനന്ദ സ്വാമി പറയുന്നു. അതുപോട്ടെ. അപ്പോ ഈ ഒരു കാര്യം എന്താണ്, ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, ഓരോ വ്യക്തിക്കും വേണ്ടി ഉള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എന്ത് ചെയ്യും, മരണശേഷം സ്വർഗത്ത് പോവാം. ഈ ദുരിതങ്ങളെല്ലാം അങ്ങനെ സ്വർഗത്ത് പോകാനുള്ള വഴികളായി ഉപയോഗിക്കുക. അതവരുടെ പ്രധാനമായ പരിപാടി പ്രാർത്ഥന. അത് മാത്രമല്ല, പരോപകാര പ്രവൃത്തി ചെയ്യുക, സേവാ പ്രവൃത്തി ഉടയുക. ഈ പരോപകാര പ്രവൃത്തി ചെയ്യുക, സേവാ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്ന ആശയവും നമ്മളിവിടെ വന്നത് ആശുപത്രി ഉണ്ടാക്കുക, സ്കൂളുണ്ടാക്കുക, ഇതൊക്കെ പരോപകാര പ്രവൃത്തിയായി ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഇവിടെ ഉള്ളതെന്ന് ചെയ്യാൻ തുടങ്ങി. അതിനിപ്പോ ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ലേ, എല്ലാരുന്നില്ല തീരെ ഇല്ല. അത് ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നത് ബൗദ്ധ ജൈന സംഘങ്ങളുടെ ഇടയിലാണ്. അവരുടെ ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെയുള്ള എന്താണ് കുറച്ച് പരോപകാര പ്രവൃത്തി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ സ്വാധീനം നേരത്തെ തന്നെ ഇവിടെ നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു പരോപകാര പ്രവൃത്തിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ പരോപകാര പ്രവൃത്തി എന്ന് പറയുന്നത് ധനവാന്മാരുടെ ദാനം, അതാണ് ഇവിടുത്തെ പരോപകാര പ്രവൃത്തി. ധനമുള്ളവരെന്ത് ചെയ്യുന്നു, അവര് ദാനം ചെയ്യും. ദാനം എന്ന് വെച്ചാൽ അതൊരു ഉദാരിയമായിട്ടാണ്, സേവ എന്നുള്ള രീതിയിൽ. ധനവാന്മാരുടെ ദാനം എന്ന് പറയുന്നത് തനിക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് കുറച്ചെന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു അതാണ് ദാനം. ദാനം എന്ന് പറയുന്നത് പഴയകാലത്ത് ഈ വാങ്ങുന്നവനെ സംബന്ധിച്ച് അതൊരു സഹായമുള്ള കാര്യമാണ്. കാരണം പട്ടിണി കിടക്കുന്നവനാണ് കൊടുക്കുന്നത്. പക്ഷെ കൊടുക്കുന്നവനെ സംബന്ധിച്ച് അതൊരു ഔദ്ധത്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ അങ്ങനെയാണ്, പൊതുവെ. അതിന്റെ അപവാദം വരെ ഏത് നിയമങ്ങൾ അപവാദം വരെ പൊതുവെ അങ്ങനെയായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെയാണ് ആൾക്കാർ അമ്പലത്തിൽ കൊണ്ട് കാശ് കൊടുക്കുന്നത് അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിട്ട്. ധനവാന്റെ ദാനം അങ്ങനെയാണ്. ക്രിസ്ത്യാനികളുടെ മിഷനറി പ്രവർത്തനം എന്ന് പറയുന്ന മാറ്റം വന്നു. അവരെന്ത് ചെയ്തു, അവർ ആ ദാനം എന്നുള്ള മാറ്റിയിട്ട് ഔദാര്യം എന്നുള്ള മാറ്റിയിട്ട് എന്ത് ചെയ്തു, അതിനെ സേവയായിട്ട് സേവിക്കുക, ശുശ്രൂഷിക്കുക. അത് അവർക്ക് സ്വർഗത്ത് പോകേണ്ട വഴിയായിട്ടാണ്. ദാനത്തിൽ പല ദോഷങ്ങളുണ്ട്. മറ്റൊന്നെന്ന് വെച്ചാൽ അവര് തന്നെ ദരിദ്രരെ സൃഷ്ടിക്കും. ദാനം കൊടുക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ദരിദ്രരിവിടെ ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യുന്നു, അവര് ദാനം കൊടുക്കും. അവന്റെ തന്നെ സമ്പത്ത് കൂടെ ഇങ്ങോട്ട് പിടിച്ചു പറിച്ചിട്ട് അവന് ദാനം. അപ്പൊ അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. ഇവിടെ വന്നപ്പോ എന്ത് ചെയ്തു, സേവ എന്നുള്ളൊരാശയം വന്നു. മറ്റൊരു വാക്കെന്നേ ഉള്ളൂ, സേവയെന്ന് ശുശ്രൂഷ എന്ന് പറയുന്ന ഒന്ന്, ശുശ്രൂഷിക്കുക സേവിക്കുക എന്ന് പറയുന്ന ഒരേ അർത്ഥം തന്നെ. അത് ഒരു വ്യത്യാസം വരുന്ന ഇത്രയേ ഉള്ളൂ. സാധാരണ രോഗികൾ കഷ്ടപ്പെടുന്നവർ അവർക്ക് എന്താണ് ശാരീരികമായി തന്നെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഒരു രോഗിയെ ശുശ്രൂഷിച്ചു എന്ന് വരും പറയും. ആ രീതിയിലാണ് വന്നത്. സേവ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വിപുലമായ അർത്ഥം. രണ്ടുമൊന്നും തന്നെ, അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആ ഒരു രീതിയിൽ വന്നപ്പോ ക്രിസ്ത്യാനിറ്റിയിൽ എന്തു വന്നു, അവര് ഈ തിന്മകളെ തന്നെ പൊതുവെ ഒരു കാഴ്ചപ്പാടാണ്, പല കാഴ്ചപ്പാടാണ്. എല്ലാ തിന്മകളെയും അവര് എല്ലാം സ്വർഗത്തിന് പോകാനുള്ള വഴി എന്നുള്ള രീതിയിൽ അവർ കണ്ടു. അതുകൊണ്ട് എല്ലാം ദൈവം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനെന്നാണ് അവരുടെ വിശ്വാസമാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമും എന്താണ് അംഗീകരിക്കുന്നുണ്ട് മനുഷ്യന് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും. അപ്പോ ഈ ദുരന്തരങ്ങളൊക്കെയോ, ദുരന്തങ്ങളെയൊക്കെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട്, ഇപ്പോ ഇങ്ങനെ മനുഷ്യനൊക്കെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഈ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഏത് സമയം കൈയടക്കും. പൂർണമായ ഫ്രീവിൽ അങ്ങനെ ഒന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ എപ്പോ മരിക്കണമെന്ന് അത് അള്ളാഹ് തീരുമാനിക്കുന്നു. അള്ളാഹ് എപ്പോ തീരുമാനിക്കുന്നു അപ്പോൾ അവന് മരിക്കേണ്ടി വരും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മളിവിടെ പറയുന്ന പോലെ കർമ്മഫലമോ അങ്ങനെയൊന്നുമില്ല. ആ ഡേറ്റ് കുറിക്കുന്ന അള്ളാഹാണ്. അതനുസരിച്ച് അവന് മരിക്കുന്നു. അതെങ്ങനെ മരിച്ചാലും ശരി, അത് അള്ളാഹുവിന്റെ ഇതാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ അവർക്കതിന് പരാതിയില്ല. അവരും പ്രാർത്ഥനയും വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ മരിച്ചോ, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പോ എന്തിനു വേണ്ടി മരിക്കണം? സ്വർഗത്തിന് വേണ്ടി മരിക്കണം. അതാണ് അവരുടെ സിദ്ധാന്തം. ജന്ന ജന്നത്ത് എന്ന് പറയും സ്വർഗത്തിന്, ജഹന്ന നരകം. അപ്പൊ നരകത്തിന് വേണ്ടി മരിക്കാൻ പാടില്ല, സ്വർഗത്തിന് വേണ്ടി മരിക്കണം. അപ്പോ അങ്ങനെ മരിക്കണമെങ്കിൽ എന്ത് വേണം? അവർ പറയുന്ന ഈ ഇസ്ലാമിക ധാർമ്മികത അതനുസരിച്ച് ജീവിക്കണം. ഇസ്ലാമിക ധാർമ്മികത എന്ന് പറയുമ്പോൾ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹുവിനെ ഏകദൈവമായിട്ടും നബിയെ അവന്റെ പ്രവാചകനായും അംഗീകരിക്കുക. അതാണ് അവരുടെ കലിമ ചൊല്ലുക എന്ന് പറയുന്നത്. പ്രതിജ്ഞ എടുക്കണം. അവർ ഇസ്ലാം അങ്ങനെ ചൊല്ലി പ്രതിജ്ഞ ഇടുന്നു, എന്നാലേ അവന് ഇസ്ലാമാകത്തുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളീ പറയുന്ന പല മതസാരമൊന്നും ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചോണ്ടെന്ന് കാശ് കൊടുത്ത് പ്രസംഗിച്ച അവര് പ്രസംഗിച്ച് വണ്ടി കൊഞ്ഞും വാങ്ങിച്ചു പോകും. പക്ഷെ അവർക്ക് പരമനിസാരമൊന്നും അംഗീകരിക്കാൻ പറ്റും. ഒരു കാരണം ഏകദൈവം, അല്ലാഹുവല്ല വേറെ ദൈവത്തെ ദൈവം ആരാധിക്കാൻ യോഗ്യനെ അല്ല, ആരാധിക്കാൻ പാടില്ല, ആരാധന പങ്കുവയ്ക്കാൻ പാടില്ല വേറെ ആരുമായിട്ടും. അത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പിന്നെ നബിയെ പ്രവാചകനായി സ്വീകരിക്കണം എന്നുള്ളതല്ല, അന്തിമ പ്രവാചകനായി സ്വീകരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ഒന്നാമത്തെ കണ്ടീഷൻ ഇസ്ലാമിൽ. നിങ്ങളിവിടെ ഗുരുവിന്റെ പ്രതിമ വെച്ച് പൂജിക്കുന്നു, ഇതൊക്കെ ശിർക്കാണ്. ഇസ്ലാമിക ധർമ്മത്തിനും വിശ്വാസത്തിനും ഒരു മുസ്ലിം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ ഇത് അധർമ്മമാണ് അവരുടെ ചിന്താഗതി അനുസരിച്ച്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ തൊപ്പിയെടുത്ത് തലി വെച്ചെന്ന് പറഞ്ഞ പരമത് സാരമൊന്നും ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ആൾക്കാരെ ബോധിപ്പിക്കുക എന്നുള്ളതല്ലാതെ ചില ഇസ്ലാം പണ്ഡിതന്മാർക്കൊന്നും തകർത്ത് പിടിച്ച് പ്രസംഗിക്കും. അവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞങ്ങൾ ഗുരുവിന്റെ പ്രതിമോഹിച്ച് ആചാരിക്കുന്നു, ഇത് ശിർക്കാണോ സുന്നത്താണോ, എനിക്ക് അധർമ്മമാണോ ധർമ്മമാണോ എന്നവരോട് ചോദിച്ചു അപ്പ കളി വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് പറ്റത്തില്ല. പിന്നെ എങ്ങനെ? ഒരു കാരണവശാൽ അവർക്ക് മറ്റ് വിശ്വാസങ്ങൾ ആചാരങ്ങൾ സൂഫികളെ അവര് എന്താണ് ഇസ്ലാമായിട്ട് അംഗീകരിക്കുന്നത്, അത് തലതിരിഞ്ഞു പോയവരെന്ന് അവര് അവരെ ഇസ്ലാമായിട്ട് സ്വീകരിക്കും. എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം ഒന്നെന്താണ്? ഒന്നാമത്തെ ഇതാണ്, അള്ളാഹുവിനെ ഏകദൈവമായി സ്വീകരിക്കുക, നബിയെ പ്രവാചകനായി സ്വീകരിക്കുക ഒന്ന്. രണ്ടാമത് അഞ്ചു നേരം നിസ്കരിക്കുക, അതവരുടെ ധർമ്മമാണ്. അത് നിസ്കരിക്കാത്തവരെല്ലാം എന്താണ് അവരൊരു വാക്ക് ഉപയോഗിക്കും, മുനാഫുകൾ, മുശ്രിക്കുകൾ, മുശ്രിക്കുകളാണ്. അഞ്ചു നേരം നിസ്കരിക്കാത്ത നിങ്ങളെല്ലാവരും മുശ്രിക്കുകളാണ്. അത് രണ്ടാമത്തെ കാര്യം നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ മൂന്നാമത് വരുന്നത് സക്കാത്ത്, നിർബന്ധമാണ്. പിന്നെ ഇവരുടെ ഒരു ഉപവാസം ഉണ്ടല്ലോ, നോമ്പ്. പിന്നെ വരുന്ന അവിടെ പോണോ, ഇവിടെ ഒക്കെ. ഇതിത്രയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാത്തവനെല്ലാം മുശ്രിക്കുകളാണ്. അപ്പൊ നിങ്ങളെല്ലാം എന്താണ്, ഗുരുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശാരദാദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ പാപമാണ് അവരെ സംബന്ധിച്ച്, ശിർക്കുകളാണ്. പിന്നെ ഇങ്ങനെ പരമത സാരം ഒന്നാവുന്ന ഏതർത്ഥത്തിലാണ്? നമുക്ക് പറയാം, നമുക്കത് അംഗീകരിക്കും, നമുക്ക് എന്തിനു കൊള്ളാം, അവർക്ക് പറ്റത്തില്ലെന്ന് ഞാൻ പറയും. അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവരെയൊക്കെ വിളിച്ച് കാച്ചു കൊടുത്ത് പ്രസംഗിപ്പിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകും. എന്താ പ്രയോജനം ഇത്? അവരത് അംഗീകരിക്കില്ല. പിന്നെ എല്ലാ മതവിശ്വാസികളും സൗഹാർദ്ദത്തിൽ പോകണമെന്നാണെങ്കിൽ ശരി, അത് കുഴപ്പമൊന്നുമില്ല. ഇത് വരുന്നത് വിശ്വാസത്തിന്റെയും അവരുടെ തിയോളജിയുടെയൊക്കെ ഭാഗത്ത് വരുമ്പോഴാണ്. മറ്റതൊക്കെ എന്താണ്, എല്ലാ വിശ്വാസികളും സ്നേഹത്തിലും സഹകരണത്തിലും പോവുക, മതത്തിന്റെ പേരിൽ തന്നെ കൂടാതിരിക്കുക, അതൊക്കെ ശരിയല്ല. മതത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പം ഇത് ശരിയാകും. അല്ല, മനുഷ്യരെന്നുള്ളതിലേക്ക് എല്ലാവരും സഹകരിച്ച് ജീവിക്കണം, എല്ലാവർക്കും സമാധാനം വേണം, അതാണെങ്കിൽ ശരി. പക്ഷെ ഈ മതസാരം ഒന്നെന്നുള്ള ഐഡിയ അവരീ പരിശുദ്ധ ഖുർആൻ ദയാള എഴുതിയ യതിയുടെ ശിക്ഷ. അത് ഞാൻ പറഞ്ഞല്ലോ, ചിലർ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ചിലർ നമ്മുടെ ഈ ഫിലോസഫിയൊക്കെ പഠിച്ചിട്ട് കുറച്ച് മിതവാദികളായിട്ട് എഴുതും. നല്ല കാര്യം തന്നെയാണത്, മിതവാദികളായിട്ട് എഴുതും. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവരോട് കൂടുതൽ അങ്ങോട്ട് ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതിനെയൊക്കെ തള്ളിപ്പറയേണ്ടി വരും. ഇതിനൊക്കെ തള്ളിപ്പറഞ്ഞാൽ അവരെ മുസ്ലിം അവരെ തള്ളിപ്പറയും. ഇതുപോലെ ചേകന്നൂർ മൗലവിയെ പോലെയാണ്. ചേകന്നൂർ മൗലവി പറഞ്ഞ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട്, നാളെ കൊന്നുകളഞ്ഞു. അത് സംഭവിക്കും. ഇപ്പോഴതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. മാഷിന്റെ കൈവെട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് മാറ്റം വന്നു കേരളത്തിൽ, വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് ഇസ്ലാം വിമർശകരൊക്കെ. അത് ഇവിടുത്തെ രാഷ്ട്രീയമായ മാറ്റം വന്നതും ഒക്കെയാണ് കാരണം. അപ്പൊ അങ്ങനെ അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്ത് അവർ അംഗീകരിക്കുന്നു. അവരെ കൊല്ലണമെന്ന് തന്നെയാ പറയും. അവരെ ഇപ്പോഴും പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവരുടെ മതത്തിൽ നിന്ന് പുറത്തു വന്ന് ആ മതത്തെ ഉപദേശിച്ച് അവരെ കൊന്നുകളയണമെന്ന് തന്നെയാണ്. നബിയെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. നബിയെ അന്ന് നബിയെ വിമർശിച്ചാളെ ആളെ വിട്ട് കൊല്ലിച്ചിട്ടുണ്ട്. നബിയുടെ ചരിത്രത്തിൽ ഉള്ളതാണ് അത്. എന്നെ ഇന്ന് അവർ ചെയ്യുന്നു. അവര് എന്താണ്, അള്ളാഹുവിനെ വിമർശിച്ചാലും സഹിക്കും, നബിയെ വിമർശിച്ചു കഴിഞ്ഞാൽ അതാണ് ജോസഫ് മാഷിന്റെ കാലൊക്കെ വെട്ടിയത്, അതവര് സഹിക്കില്ല. അതവരുടെ വിശ്വാസമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ദുരിതങ്ങളെന്നൊക്കെ പറയുന്നത്? വന്ന് എന്താണ്, അങ്ങേറ്റം വന്ന മനുഷ്യൻ മരിക്കും. മരിക്കുമെങ്കിൽ എന്താണ്, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവരുടെ അവർക്കത് ഈ പരാതിയില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് പരാതിയില്ല. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു യുക്തി വിചാരത്തിലൂടെ സമാനം കണ്ടെത്തുകയല്ല, വിശ്വാസത്തിലൂടെ സമാനം കണ്ടെത്തുക. ഈ പ്രശ്നങ്ങളൊക്കെ എന്താണ്? പ്രകൃതി ദുരന്തങ്ങളും ദൈവവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് യുക്തിയിലൂടെ അല്ല പരിഹാരങ്ങൾ പറയുന്നത്, വിശ്വാസത്തിലൂടെ. അവരും വിശ്വസിക്കുന്നു, അവർ ആദിമപാപം വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരും സാത്താൻ അംഗീകരിക്കുന്നു. അതും എന്താണ്? ദൈവത്തിന് സജൂദ് ചെയ്യാം, സലാം ചെയ്യാൻ പറഞ്ഞു, ദൈവത്തിന്റെ മാലാഖയോ. അയാൾ കേട്ടില്ല, ദൈവം പുറത്താക്കി. അവൻ ഈ ലോകത്ത് കുഴപ്പമുണ്ടായിക്കൊണ്ട് നടക്കുക, അവനാണ് ഈ ദുരന്തങ്ങളും മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് സാത്താൻ തന്നെയാണ്. അതൊക്കെ അവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ദുരന്തത്തിന് അവനും ഉത്തരവാദിയുണ്ട്. അപ്പൊ വിശ്വാസത്തിൽ ഇതിനൊക്കെ സമാധാനമുണ്ട്. അപ്പോ എന്ത് കടന്നാലും എന്താണ്? അവരുടെ വിശ്വാസത്തിൽ, അവർ വിശ്വാസം കൊണ്ട് ഏത് കാര്യത്തെയും നമുക്ക് ന്യായീകരിക്കാം. യുക്തിയുണ്ട്, പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ദൃഢമായ വിശ്വാസമുള്ള ഒരാളിന് എന്ത് തിന്മയും എന്ത് കൊള്ളരുതായും എല്ലാം ന്യായീകരിക്കാൻ പറ്റും. പിന്നെ ഈ പലമതസാരവും ഏകം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായി വരുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരലോക ജീവിതമാണ് അവരുടെ ഏറ്റവും പ്രധാനം. ക്രിസ്ത്യാനി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, മിച്ച സ്വർഗം. അവര് സ്വർഗത്തിനപ്പുറമൊന്നും അംഗീകരിക്കുന്നില്ല. പരമാവധി മനുഷ്യൻ എത്തിച്ചേരാമെന്നുള്ള അവിടെ സ്വർഗമാണ്, ദൈവം ഇരിക്കുന്ന സ്ഥാനമാണ്. അവിടെ ചെന്നിട്ട് അവിടെ നിത്യജീവനാണ് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനുമുള്ളത്. അപ്പൊ ഇവിടെ മരിച്ചിട്ട് വേറൊരു ലോകത്ത് പോയി നിത്യജീവൻ ഇരിക്കുക എന്ന് പറയുന്നത് അത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് എവരി പറയുന്ന പോലെ എല്ലാവരും അംഗീകരിക്കില്ല. ഇവിടെയുണ്ട്, വൈകുണ്ഠത്ത് പോയി അവിടെ നിത്യമായിട്ടിരിക്കാം, കൈലാസത്ത് പോയി അവിടെ ഇരിക്കാം എന്നൊക്കെ പറയും. പക്ഷെ അത് ഇവര് പറയുന്ന രീതിയിലല്ല. ഇവിടുത്തെ ബാക്കി വരുന്ന തത്വചിന്തകളിലൊന്നും അത് അംഗീകരിക്കില്ല. അദ്വൈതികളും മറ്റും അതൊന്നും അംഗീകരിക്കില്ല. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ പല മതസാരമില്ല. അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിലേ പറയാൻ പറ്റും. അവരത് അംഗീകരിക്കില്ല എന്നുള്ള നമുക്ക് പറയാം. പല മതസാരവും ഒന്നാണ്, അവരത് അംഗീകരിക്കില്ല. കാരണം സ്വർഗത്തിനപ്പുറമൊന്നുമില്ല, നമുക്ക് ബ്രഹ്മമുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം അതൊന്നും അവരംഗീകരിക്കില്ല ഒരു കാരണവശാൽ. ഈ രണ്ടു കൂട്ടരും അംഗീകരിക്കില്ല. നമ്മളിതൊക്കെ പ്രസംഗിക്കുമ്പോൾ അവർ കേട്ടോണ്ടിരിക്കും. പക്ഷെ അവര് പിന്നെ ഒരു കാര്യം, അവര് പ്രസംഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്താണ് അത്? ഈ മതസൗഹാർദ്ദം എന്നുള്ള കാഴ്ചപ്പാട് തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. അവിടെ എന്താ വേണ്ടത്? നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം, മനുഷ്യ സൗഹാർദ്ദ സമ്മേളനം വിളിക്കുന്നു, മനുഷ്യരുടെ സൗഹാർദ്ദം. മതം വന്നു കഴിഞ്ഞാൽ അതിന് തടസ്സമാണ്, മനസ്സിലായി? മതങ്ങളെന്ന് പറയുന്നത് മനുഷ്യന്റെ സൗഹാർദ്ദത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യമാണ്. അതാണ് മനുഷ്യനെ അകറ്റുന്നത്. അപ്പൊ അതി പിടിച്ച് തൂങ്ങിക്കിടക്കാതെ മനുഷ്യരെങ്ങനെ സൗഹാർദ്ദമായിട്ട് ജീവിക്കാം? എന്ന് ചിന്തിക്കാമെങ്കിൽ അത് നല്ലതാണ്. മനുഷ്യ സൗഹാർദ്ദ സമ്മേളനം, ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു ഹിപ്പോക്രസിയാണ്, ഒരു തട്ടിപ്പാണ്. എന്തുകൊണ്ട്? ഈ പരസ്പരം വിരോധിക്കുന്ന മത പുരോഹിതന്മാരാണ് വന്നു നിന്നിട്ട് ഉള്ളിലൊന്നു വെച്ചുകൊണ്ട് പുറമേ സൗഹാർദ്ദം പറയും, കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവരുടെ ഉള്ളിൽ എന്താണ്? പരസ്പരം വിദ്വേഷമാണ്. ഇവർക്ക് ഒരിക്കലും എന്തുകൊണ്ട് വിദ്വേഷം? ഇവരുടെയൊക്കെ ആശയങ്ങൾ പരസ്പര വിരുദ്ധമാണ്, ഇവർക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ മതങ്ങളിൽ സൗഹാർദ്ദം വരുന്നത്? വരുന്നെങ്കിൽ മനുഷ്യരിൽ വരും. അപ്പോ മനുഷ്യന് സൗഹാർദ്ദം വരണമെങ്കിൽ ഈ മതങ്ങളെ കുറിച്ച് ചിന്തിക്കാതില്ല. അതിനെ അങ്ങോട്ട് വിടണം. അപ്പൊ മനുഷ്യന് മനുഷ്യന്റെ ഗുരു പറഞ്ഞതുപോലെ മനുഷ്യനും മനുഷ്യനും തമ്മില് സാഹോദര്യത്തിന് തടസ്സമായിരിക്കുന്നതിനെല്ലാം ഉപേക്ഷിക്കും, അതൊക്കെ വേണ്ടെന്നു. അപ്പോ മനുഷ്യ സൗഹാർദ്ദം വരുമ്പോഴത്തേക്ക് മനുഷ്യന്റെ സൗഹാർദ്ദത്തിന് തടസ്സമായിരിക്കുന്നതെല്ലാം കളയും. പക്ഷെ അത് കളയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളെ പോലെയുള്ള പുരോഹിതന്മാരെല്ലാം ഈ മതം കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മതത്തെ കളയാൻ സമ്മതിക്കില്ല. എന്താണ്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മതത്തെ കളയാൻ നമ്മൾ തന്നെ അനുവദിക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഉപജീവന മാർഗം മതമാണ്. എന്നുവെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന പുരോഹിതന്മാർ. ഇതുകൊണ്ട് ജീവിക്കുന്നവരെങ്ങനെ ഇതിനെ കളയും? അവിടെയാണ് തടസ്സം വരുന്നത്. അപ്പൊ എല്ലാവരും അവരവരുടെ കൂട്ടത്തിൽ അനുയായികളെ പിടിച്ചു നിർത്താനും പറ്റുമെങ്കിൽ മറുവശത്ത് നടത്തിയെടുക്കാനും ശ്രമിക്കും. അപ്പൊ സംഘർഷം വരും. അവിടെയാണ് പ്രശ്നം. ഇതിന്റെയൊക്കെ നേട്ടം എന്ന് പറയുന്ന ആരാണ്? ഇതിന്റെ പുരോഹിതന്മാർക്കാണ്. സമൂഹത്തിന്റെ മേളിലുള്ള ആധിപത്യം, അതിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ, ഇതൊക്കെ ഈ മതം പറഞ്ഞ് അവർക്ക് നടത്താൻ പറ്റും. അതുകൊണ്ട് വിശ്വാസപരമായി ഇതിനൊക്കെ സമാധാനമുണ്ട്. എന്തുകൊണ്ട് ദൈവം നടക്കുന്നു ഈ ദുരന്തം? പക്ഷെ യുക്തിപരമായി ഇതിന് സമാധാനം പറയാൻ പ്രയാസമാണ്. റീസണബിളായ ഒരു സമാധാനം പറയാൻ പ്രയാസം. പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തവും ദൈവവും, ദൈവം ഇതിനത് അനുവദിക്കും. അപ്പൊ പൊതുവായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും കാഴ്ചപ്പാട്, അത് നമ്മൾ വിശ്വാസപരമായി മനസ്സിലാക്കണം. ഇനി ഹിന്ദുവിന്റെ കാഴ്ചപ്പാട് വരും. ഈ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ ഹിന്ദു എങ്ങനെയാ കാണുന്നതെന്നുള്ളത് അടുത്ത ദിവസമാണ്. നേരത്തെ തുടങ്ങും അടുത്ത ദിവസം.